അടുത്ത് വരുന്നു കിം ശബ്ദം. കിം സു എന്നിരിക്കുമ്പോ സൂത്രം വരുന്നു പഠിച്ചത് കിമഹാവെന്നായത് എന്തുവരും കാവെന്ന് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ഏതാണ് കിം സു എന്നിരിക്കുമ്പോ അവങ്ങാവ് വരുമോ ആണോ വരുന്നത് യഥാദിനാഹ അതോ ഗുണേ അജാദ്യതഷ്ടാപ്പ് വരത്തില്ലേ സ്ത്രീലിംഗമല്ലേ അജാദ്യത വിഭക്തി പരവരിക്കുമ്പോൾ ടാപ്പ് വന്നിട്ട് എല്ലായിടത്തും എന്തായി മാറും കാ എന്നാവും. ക എന്ന് വരും. കാസു എന്നിരിക്കുമ്പോ എന്തുവരും ദുർഗാസു എല്ലായിടത്തും കായാവും. കിമെന്ന് പറയുന്ന കായാവും. കാ ആവുന്നിരിക്കുമ്പോ അവങ് ആപ്പഹ എന്തുവരും പിന്നെ എന്തുവരും ഗുണം വരും. അടുത്ത് എല്ലായിടത്തും കാ എന്നായി. കാ ജസ് എന്നിരിക്കുമ്പോ ജസഹസി എന്തുകൊണ്ട് വരുന്നില്ല അദന്തമല്ല പിന്നെ എന്തുവരും പിന്നെന്താ വരുന്നു പ്രഥമപൂർവസ്വർണം അതെന്തുകൊണ്ട് വരുന്നില്ല ദീർഘ ജസ് നിഷേധിച്ചു. പിന്നെ എന്തുവരും അഗസവർണേ ദീർഘ കാഹ കാക്കേ കാഹ. വീണ്ടും കാ അമ്മന്നിരിക്കുമ്പോ അമിപൂർവ കാ അവ വീണ്ടും പഴയതുപോലെ തന്നെ കേ കാ ശസ്ന്നിരിക്കുമ്പോ സോന പുംസി എന്തുകൊണ്ട് ആ കാട്ടാന്നിരിക്കുമ്പോ പോരാ ആങ്ങി ചാപ്പ ആങ്ങി ഓസി ചാപ്പ ഏക്കാര അയ്യാദേശം കയാ കാഭ്യാം കാഭ്യാം കാഭിസ് കാഭി കൈന്ന് വരൂ കൈഹി എന്തുകൊണ്ട് എന്തുകൊണ്ട് അതെന്തല്ല ചതുർത്ഥി കാ അങ്ങിയെന്നിരിക്കുമ്പോ സർവനാമന കസ്യ എന്നിരിക്കുന്നിടത്ത് വൃദ്ധി കസ്യൈ കാഭ്യാം കാഭ്യ കാ അസ് സർവനാമ സഡ്രസ്വശ്ച എന്തുവരുന്നു കസ്യ അസ് എന്നിരിക്കുന്നിടത്ത് അത് സവർണേ തരുക. മുമ്പ് പഴയതെല്ലാം ഓർമ്മയുള്ളവർക്ക് മനസ്സിലാവും. കസ്യ കാഭ്യാം കാഭ്യ കസ്യ കാ ഓസ് എന്നിരിക്കുന്നിടത്ത് ആങ്ങി ചാപ്പ ഏകാരം അയ്യാദേശം കയോസ് കയോഹോ ക ആമെന്നിരിക്കുന്നിടത്ത് ആമി സർവനാമന ചുട്ടു വന്നു കഴിഞ്ഞാൽ ക സാമെന്നിരിക്കുന്നിടത്ത് അങ്ങനെ എന്തുകൊണ്ട് വരുന്നില്ല അദന്തമല്ല കാസാം കാ ഇങ്ങിന്നിരിക്കുന്നിടത്ത് ഏരാം നദ്യം നിഭ്യ വൃത്തി നദ്യന്താ അബന്ത ഈ ശബ്ദാസ്ഥേ ആം ഇതെന്തുകൊണ്ട് അവിടെ വന്നത് ആബന്ധമായതുകൊണ്ട് എന്തുവരുന്നു സർവനാമന സഡ് അർസ്വശ ബന്ധായി കസ്യ ആമന്ത്രിക്കുന്നിടത്ത് സവർണദീർഘം കസ്യാം കയോ കാസു. അപ്പോ ഇത് മുമ്പ് പഠിച്ചിട്ടുള്ളവർക്കെല്ലാം എളുപ്പമാണ്. സർവാവത്ത് എന്ന് പറയുന്നു അതുപോലെ തന്നെ ഇദംസം. ഇദംസം എന്നിരിക്കുമ്പോൾ ഏത് സൂത്രം നമ്മൾ പഠിച്ചു വരുന്നു? അഹയുടെ അപവാദമായിട്ട് ഏത് പഠിച്ചു? ഇദമോ മഹ. ഇദമിന്റെ മകാരത്തിന് മകാരം തന്നെ വരും. ഇദമ് എന്നിരിക്കും വരുന്നു. ഇഹസൗ ഇദമോ ദസിയഹ. ഇദമിന്റെ ദകാരത്തിന് യകാരം വരുന്നു. അപ്പോ ഇയം സു എന്നിരിക്കുന്നിടത്ത് എന്ത് സംഭവിച്ചു? സുലോപിച്ചു. ഇയം അടുത്ത് ഇദം ഇദം ഔ തദാദിനാദോണേ ഇദ ഔ ദസ്യ. എന്താ പറയുന്നത്? ഇദമോ ദസ്യ മഹസ്യ. എന്തായി? ഈദ എന്നുള്ളത് ഇമ എന്നായി. അവിടെ എന്തോരും നേരെ അങ്ങ് വരും ഇമ എന്നിരിക്കുമ്പോ. തഥാതിനാദൂണേ ശ്രീലിംഗം വേണ്ടെന്തൊരു അജാദ്യത സ്റ്റാപ്പൊക്കെ വരണം, അതെല്ലായിടത്തും വരണം. ടാബന്ധാവണ്ടേ അത് വരണം. ഇമാ അവന്നിരിക്കുമ്പോ എന്നിട്ട് എന്തുവരുന്നു? ഗുണം. ഇമേ അങ്ങാപ്പഹ എന്താണ് വൃത്തി? അബന്ധരസ്യ അങ്ങ സി. എല്ലായിടത്തും ദശ പ്രവർത്തിക്കുന്നു. ഇതമോ ദസ്യ മഹസ്യ തഥാദിനാ അതോഗുണ അജാദ്യത സ്ഥാപം വരും. അപ്പോൾ എല്ലായിടത്തും ഇതം എന്ന് പറയുന്നത് ഇദാ എന്നിരിക്കും. ഇദാ ജസ് എന്നിരിക്കുമ്പോൾ ദകാരത്തിന് മകാരം വന്ന് ഇമാ ഇമാഹ എന്ന് പറയുന്നു. അതുപോലെ അടുത്ത് ഇമാ എന്നെല്ലായിടത്തും വരും. അമ്മ എന്നിരിക്കുമ്പോ അമിപൂർവം. ഇമാ ഔ എന്നിരിക്കുമ്പോ ഔങ്ങാപ്പഹ. ഈ വന്ന് ഗുണം വന്നു ഇമേ. ഇമാ ശസ് എന്നിരിക്കുന്നിടത്ത് അഗോസവർണ്ണെ ദീർഘമാണോ? പ്രഥമയോഹോ പൂർവസവർണം വരും. അഗോസവർണ്ണ ദീർഘയെ ബാധിച്ചിട്ട് എന്തോരും? പ്രഥമയോഹോ പൂർവസവർണം. പക്ഷെ പ്രഥമ ബഹുജനത്തിൽ അത് വരത്തില്ല. എന്തുകൊണ്ട്? ദീർഘാജസ്യം നിഷേധിക്കും. പക്ഷെ ദ്വിതീയ ബഹുജനത്തിൽ ദീർഘാജസ്യം വരത്തില്ല. എന്തുകൊണ്ട്? ജസ്സില്ല, ഇച്ഛവില്ല. ഇതം എന്നുള്ളത് ഇതം ടാന്നിരിക്കുമ്പോൾ ഏത് വരുന്നു? ചതാദിനഹ അതോ ഗുണയൊക്കെ എല്ലായിടത്തും വരും. അനാപ്യക അനാപ്യക ആപി വിഭക്തി പരമേയിക്കുമ്പോ ആപ് എന്ന് പറയുന്നത് അജാവതിഭക്തിയിൽ പരമേയിക്കുമ്പോ എന്ത് വരുന്നു? ഇദമിന്റെ ഇന്ദ് ഭാഗത്തിന് അന്ന് വരും. അനാ ടാന്നിരിക്കുമ്പോ എന്തുവരുന്നു? അങ്ങി ചാപ്പ. ഏത്തവും വന്നു അയ്യാദേശം വന്നപ്പോ അനയാ. മനസ്സിലായല്ലേ? ഇദമിന്റെ ഇത് ഭാഗത്തിന് അന് അനാന്നിരിക്കുന്നു. പരത്തിൽ എന്തിരിക്കുന്നു? അനാപ്യക ആദ്യം പ്രവർത്തിച്ച് പിന്നെ എന്തുവരുന്നു? ഇവിടെ ആങ്ങി ചാപ്പ. ആങ്ങി വസി ചാപ്പ ഏക്കാരം. ഏകാരം അയ്യാദേശം അനയാ. ഇതം ഭ്യാവുന്നിരിക്കുമ്പോഴോ ഹലി ലോപഹോരം. ഇത് ഭാഗം ലോപിച്ചു. അവസാനം അത് മനസ്സിലാക്കണം. എന്താണോ അതോടെ അജാദ്യഷ്ടാക്കും. അതെന്തായാലും വരും. ഇപ്പൊ എന്ത് വരുന്നു? ഹല്ല് ലോപിച്ചു പോയി. ശേഷിച്ച് എന്താണ്? ആഭ്യാം ആഭ്യാം സുഭിജോ വരൂ. എന്റെ ആവശ്യമില്ല. ഇതം വിശന്നിരിക്കുന്നിടത്ത് അതോ എന്തുവരുന്നു? അതോടെ അജാതിഷ്ടാപ്പുന്നു. ഹലി ലോകപ്രകാരം എന്തുവരും? ഹലാദി വിഭക്തി പദത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ ഇത് ഭാഗം ലഭിച്ചു. ആ പദത്തിൽ ആഭി. അടുത്ത് ഇതം അവിടെ ോണെ എല്ലാം വന്നു. ഇതാ ഈ എന്നിരിക്കുന്നു. അജാതി പരത്തിയിരുന്ന എന്തുവരും? അനാപ്യത അന്നു വന്നു. അനാ ഈ എന്നിരിക്കുമ്പോ എന്തുവരുന്നു? ഗുണ വരുന്നു. ചതുർത്ഥിയാണ് അല്ല? ഏ സർവനാമന ഷട്ട് പർസ്വസ്ഥ ആ എന്നിരുന്നു. ആ എന്തായി? പരസ്വമായി. പരത്തിൽ എന്തോന്നു? സ്യ അസ്യ എന്നിരിക്കുന്നിടത്ത് എന്തോരും വൃദ്ധി. അസ്യൈ മനസ്സിലായോ? ആദ്യം ദദാനവ അതോണ് അജാദ്യഷ്ടാപ്പുന്നു. എന്നിരുന്നു. ഇവിടെ അജാതി പരത്തിയിരുന്നോണ്ട് എന്തോന്നു? അനാപ്യ പ്രകാരം ഇത് പോയി. ശേഷിക്കുന്നത് എന്താണ്? ആ എന്നിരിക്കുന്നിടത്ത് എന്ത് ചെയ്തു? സർവനാമന ഹർസ്വശ ആക്കി. ഹർസ്വം വന്നു. പരത്തിൽ സ്യ വന്നു. അസ്യ ഏ അവിടെ എന്ത് ചെയ്തു? അസ്യൈ. ഒന്ന് മനസ്സിലാക്കി അതുപോലെ തന്നെ അല്ല. പക്ഷെ സൂത്രങ്ങൾ ഓർത്തിരിക്കണം. രക്ഷയില്ല. അസ്യൈ ഇതം ഭ്യാം ഇരിക്കുന്നിടത്തും ുന്നു. ഹനി ലോകപ്രകാരം ഇത് ലോപിച്ച് ആ ഭ്യാം. അടുത്ത് വീണ്ടും ആ ഭീ ഭ്യസ് അഭ്യഹ. അടുത്ത് ഇതം അസ് പഞ്ചമീനും ഷഷ്ടിയിലും ഇതം അസ് ഇതം അസ് എന്നിരിക്കും. എന്തുവരുന്നു? ടാപ്പ് വരെ എല്ലാം വരുന്നു. പിന്നെ ഇതാ അസന്നിരിക്കുമ്പോ ഇതാ അസന്നിരിക്കുമ്പോ എന്തുവരുന്നു? അനാപ്യക അന് ആ അനാ അസ് എന്നിരിക്കുന്നിടത്ത് എന്തുവരും? സർവനാമിച്ചാൽ അസ് വെച്ച് അസ്യ വന്നു. പൂർവ്വത്തിലാക്കി എന്ത് ചെയ്തു? പ്രശ്നം വന്നു. അന് സ്യ എന്താ? അസ്യ അന് പോയി. എന്താ ഇവിടെ? ഇവിടെ പരത്തിൽ സ്യ ഒന്നുകൊണ്ട് എന്തുവരും? ഹല്ല് പരത്തി ഒന്നുകൊണ്ട് എന്തുവരും? ഹല്ല് ലോകപ്രകാരം ഇത് പോവും. നേരത്തെ അസ്യ ഒന്നില്ല. അതുപോലെ അനാപ്പികയില് വരുന്നത് ഹലി ലോകപ്രകാരം ഇതങ്ങ് പോവും. അവസാനിക്കുന്ന എന്താണ്? ആ പരത്തിൽ എന്തുവരും? സ്യ ആക്ക് എന്തുവരും? പർസും ഏ സൂത്രപ്രകാരം? അവിടെ എന്തുവരും? വൃദ്ധി വരുമ്പോ ആ അസ്യ ആന്നിരിക്കുമ്പോ എന്തുവരും? അവസാനം പഞ്ചമിയിൽ അസ്യാഹ. അതായത് ഇതമ്മിന് അജാതീയ ഷാപ്പുകളാവുന്ന ഇതാ അസിരുന്നു. ഇവിടെ ഇവിടെ സ്യ വരുന്നുണ്ട്. സർവനാമന സ്യ വരുന്നുണ്ട്. പൂർവ്വത്തിലെ ഇത് ലോപിച്ചു. സ്യ വരുന്നതുകൊണ്ട് ഇത് ലോപിച്ചു കഴിഞ്ഞാൽ സ്യ വരുമ്പം തന്നെ പൂർവ്വം ഹ്രസ്വമാകും. അസ്യ അസ് വരുമ്പം തോറും അസ്യാഹ എന്ന് വരുന്നു. ഇവിടെ അസ് പരത്തിലിരിക്കുന്നുണ്ടെങ്കിലും അജാതി ഇരിക്കുന്നുണ്ടെങ്കിലും സ്യ വരുന്നുണ്ട്. എന്തുവരും? ഇത് ലോപിച്ചു. അതുകൊണ്ടാണ് അനാപ്യക വരാത്തത്. സാധാരണ അജാതി പരത്തിലിരുന്ന അനാപ്യക വരേണ്ടതാണ്. പക്ഷെ ഇവിടെ അത് ലഭിച്ചു. അടുത്ത് ഇതം ഭ്യാം താപ്പൂരം വന്നു. ഇതാ ഭ്യാം ഹലില പോകുന്നപ്പോ ആഭ്യാം ആഭ്യഹ അസ്യഹ പഴയതുപോലെ തന്നെ ഇത് ലോചിച്ചു പോകുന്നു. ആ സ്യ ആക്കി വർഷം വന്നു. സ്യയുടെ പരത്തിൽ അസിരിക്കുന്നു. അവിടെ എന്തുവരുന്നു? അസ്യാഹ ഇതം ഇതാ ഓസ് അവിടെ എന്തുവരും? അജാതി പരത്തിയിരിക്കുന്നുണ്ട്. അനാപ്യപ്രം വന്നിട്ട് അനാ പരത്തിൽ ഓസിരിക്കുന്നു. ഏതുവരുന്നു? ആങ്ങിച്ചാപ്പ ഏത്തും മുന്ന അയാദിശം അനയോഹോ ഷഷ്ടി ദിവനത്തിനും സപ്തമി ദിവനത്തിനും അനയോഹോ. ഇവിടെ അജാതി പരത്തിലിരിക്കുന്നുണ്ട് അനാപ്യകവും. അടുത്ത് ഇതം ആമന്തിരിക്കുന്നു. തദാദിനാദോണേ അജാതിഷ്ടാപ്പുന്ന ഇതാ ആമന്തിരിക്കുന്നു. ആമി സർവനാമന സുട്ടുവന്നു. അപ്പൊ എന്തുവരുന്നു? ഇതാ സാമന്തിരിക്കുമ്പോ എന്തുവരുന്നു? ഹല്ല് പരത്തിൽ ഒന്നുകൊണ്ട് ഹല്ലിന്റെ പോകുന്നപ്പോ എന്തായി? ആ സാം കൂടെ ഹ്രസ്വം വരുന്നില്ല, ആ ദീർഘമായിട്ട് എണ്ണിയിരിക്കുന്നു. ഇതം ഗീന്നിരിക്കുന്നിടത്ത് ഇതാ ഗീന്നിരിക്കുന്നു. അവിടെ എന്തുവരും? സർവനാമനോസ്യാടും പിന്നെ ഏരാം നദ്യ നീഭ്യ വിശേഷിച്ച് നീക്ക് ആം വരും. സർവനാമനോസ്യാട് പ്രസവിച്ചവരും അവിടെ ഇതിന് ലോകം സംഭവിക്കും. ആകാരം ഹ്രസ്വമായി. ആ സ്യാ അമ്മന്നിരിക്കുന്നിടത്ത് അകസവനസ്യാം ഇതം ീന്നായിരുന്നത് ഇതമെന്തായി മാറി? ഇതാ നീന്നായി. സർവനാമനസ്യാട് ഹ്രസ്വസ്സ് വരുമ്പം ഇതാ എന്നുള്ളത് ഹ്രസ്വമായി പരത്തിൽ സ്യാവുന്നു. സ്യാവന്നു കഴിഞ്ഞാൽ എന്തുവരും? ഹലിലോ പ്രകാരം ഇത്തും പോയി. അപ്പൊ എന്തായി? ആ നേരത്തെ വന്നത് ഹ്രസ്വമായപ്പോ അം സവർണ ദീർഘം വരുമ്പോ അസ്യാം അനയോഹോ പഴയതുപോലെ തന്നെ അവിടെ അനാപ്യോ വരുന്നു, ആങ്ങിച്ചാപ്പ വരുന്നു. ഇതം സൂന്നിരിക്കുന്നിടത്ത് ആത്തും വന്ന് ഇതാ ഹലിലോ വരുമ്പോ ആ സു. ഇവിടെ ഇത് ടാബന്ധമാകുന്നു എന്നുള്ള പ്രത്യേകതയുള്ളൂ, ബാക്കിയെല്ലാം പഴയ സൂത്രങ്ങളിൽ തന്നെ. പിന്നെ സർവനാമത്തിന്റെ വിശേഷ സൂത്രം വരുന്നു, സർവനാമനഹ സ്യാട് റസ്വസ്റ്റ്. പിന്നെ ഷഷ്ടി ഭുവനത്തിൽ ആമി സർവനാമനഹ സുട്ടു വരുന്നു. അജാതികളെല്ലാം ഹലിലോപ വരുന്നു. അല്ല, ഹലാദികളിലെല്ലാം ഹലിലോപ വരുന്നു. അജാതിയിൽ അതടുത്ത് വരുന്നു. ഇയം തദാദിത്വം ഭരണപുത്രം ടാപ്പ് ദശ്ചേരി മഹാ ഇമേ ഇമാഹ ഇമാം അനയാ ഹലിലോപ യഹ സൗപ്രകാരം ഇതമിന്റെ ദ്വകാരത്തിന് യകാരം വരുന്നു. പക്ഷേ മുമ്പോട്ട് ചെല്ലുമ്പോ എവിടെ അത് വന്നിട്ട് ഇമേ ഇമാഹ ഇമാം ഇമേ ഇമാഹ അത് കഴിഞ്ഞാൽ ഹലിലോപ വരുന്നുണ്ട്, ദാ പോകുന്നു, പിന്നെ യഹ സൗന് വരാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്തോരും അനാപ്യക വരും, അങ്ങനെ അതിന് ഇതാ പോകും. അതുകൊണ്ടാണ് പിന്നീട് രൂപമാറ്റം വരുന്നത്. ഇമേ ഇമാഹ ഇമാ ഇമേ ഇമാഹ ഇവിടെയൊക്കെ മകാരമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ മകാരമില്ല. എന്തുകൊണ്ട്? അനയ എന്ന് പറയുന്നിടത്ത് അനാഭ്യം ഒന്ന്, ആഭ്യ എന്ന് പറയുന്നിടത്ത് ഹലിലോകമൊന്ന്. ഇതിന്റെ മകാരമുള്ള രൂപമില്ല. ആണ് ഹലിലോപഹ ആഭ്യാം ആഭി അസി അസ്യാഹ അനയോഹോ ആസാം അസ്യാം ആസോ എന്ന് പറയുന്നു. പിന്നെ അന്വാദേശം വരുന്നിടത്ത് സൂത്രം ഏതാണ്? ദ്വിതിയാട്ടാസ്വ്യനഹ. ദ്വിതീയയില് എന്ന് വെച്ചാൽ അം ഔട്ട് ശസ്, ടായില് ഓസില്, എല്ലായിടത്തും എന്തോരും ഏന. ഏന വന്നു കഴിഞ്ഞാൽ അത് താപം തോമ്പോ എന്തായി? ഏനാ. താപം തോന്നണല്ലോ. ശ്രീലിംഗമാകുമ്പോൾ അതിന് അകാരാന്തങ്ങൾ, ശ്രീലിംഗമാകുമ്പോൾ താപം തോന്നണം. ഏനാ അമ്മിരിക്കുമ്പോ ഏനാം, ഔവിരിക്കുമ്പോ എന്തുവരും? അങ്ങിച്ചാപ്പഹ. ഈ ഗുണം വരുമ്പോ ഏനേ, ഏനാഹ, ഏനാ. ടാ വരുമ്പോ എന്തുവരുന്നു? അങ്ങിച്ചാപ്പഹ. ഏനയാ. ഓസ് വരവിരിക്കുമ്പോ ഏനാവോസ്, ഏനയോഹോ, ഏനയോഹോ എന്ന് പറയുന്നു. ഇതമേതോർ അന്വാദേശേ. അങ്ങനെ ഏന ഏന ഏന ശബ്ദം അന്വാദേശം വരുമ്പോ ഏന എന്ന് പറയും. അടുത്തു വരുന്ന ഏതാണ്? തെത് ശബ്ദമാണ്. അവിടെ എന്തോരും തെതാദിനോ അതോടെ അജാദ്യദഷ്ടാപ്പ് വരുമ്പോ എന്തായി? ത്യാ. സൂന്നിരിക്കുമ്പോ സൂത്രം വരുന്നു. ആണോ തെത് ശബ്ദത്തിന് സകാരം വരുന്ന ഏതാണ്? തെത് ശബ്ദത്തിന് പ്രകാരം തകാരത്തിന് എന്തോരും സ വരുമ്പോ എന്തോരും സ്യാ. സുലോപിക്കുമ്പോ സ്യാ, സൂപരത്തിരിക്കുമ്പോ. ബാക്കിയുള്ളിടത്തെല്ലാം എന്താണ്? തെദ്ദാണ് ശബ്ദം. തെതാദിന അതോണെ അജാദ്യഷ്ടാ അവസവർണ്ണ ദീർഘ ഇത്രയും വരും. തദാദിന അതോ ഗുണെ അജാദ്യ സ്റ്റാപ്പ് അവസവർണെ ദീർഘ വരുമ്പോ ത്യാ. മനസ്സിലായല്ലേ? തദാദിനാഹ അതോ ഗുണെ അജാദ്യ സ്റ്റാപ്പ് അവസവർണെ ദീർഘ. സകാലം തതോഹോ സാവനന്ദ്യോഹോ. അതെവിടെ വരത്തുള്ളൂ? സു. ഇവിടെ ഇപ്പം നമ്മൾ ഏതാ ചെയ്യുന്നത്? ഔ. പത്യാവുന്നിരിക്കുമ്പോ എന്ത് വരുന്നു? ഔങ്ങാപ്പഹ. ഇവിടെ എല്ലാം ഒരേ സൂത്രങ്ങളെയാണ്, വേറെ ഒന്നുമില്ല, പഴയ സൂത്രങ്ങളെയാണ്. ഈ ഒന്നു ഗുണം വന്നു തേ. ത്യാഹ ഏ സൂത്രം വന്നു? അതോസവനെ ദീർഘ. ത്യാം ഏത് വന്നു? എല്ലായിടത്തും ഇതാണ്. തെതാദിനാഹ അതോ ഗുണെ അജാദ്യഷ്ട അതോസവനെ ദീർഘ. പിന്നെ ബാക്കി ത്യാന്നാവും. ബാക്കി രൂപം ശ്രദ്ധിക്കണം. ത്യാം തേ ത്യാഹ. തേ എന്നിടത്ത് ഏത് വന്നു? ഓങ്ങാപ്പഹ. ത്യാഹ എന്നിടത്ത് പ്രതിമയ പൂർണ്ണസ്വഭാവം. പിന്നെ ത്യാ എന്ത് വരുന്നു? ധ്യായന്തായനും വരും. എന്താ വരുന്നു? ആങ്ങിച്ചാപ ഏത്വയാദേശം ത്യയാ ത്യാഭ്യാം ത്യാഭ്യാം ത്യാഭി. പിന്നെ ത്യാങ്ങേന്നിരിക്കുമ്പോ സർവനാമനസ്യ ഹർസുവച്ച ഹർസും വന്നു ത്യസ്യ ഏന്നിരിക്കുന്നിടത്ത് വൃദ്ധി ത്യസ്യ ത്യാഭ്യാം ത്യാഭ്യ. അടുത്ത് ത്യാ അസന്നിരിക്കുന്നിടത്ത് സർവനാമനസ്യ ത്യസ്യ അസന്നിരിക്കുന്നിടത്ത് ത്യസ്യാഹ ത്യാഭ്യാം ത്യാഭ്യ. വീണ്ടും ത്യസ്യാഹ ത്യാ ഓസന്നിരിക്കുന്നിടത്ത് അങ്ങിച്ചാഭ ഏത്വ അയാദിശം ത്യയോഹോ ത്യാ ആമെന്നിരിക്കുന്നിടത്ത് ആമിസർവനാമനസ്വത്ത് ത്യാസാം ത്യാങ്ങിന്നിരിക്കുന്നിടത്ത് നേരാം നദ്യാങ് നീമ്പ്യ സർവനാമനസ്യാട് ഹർസ്വശ ത്യസ്യാ ആമെന്നിരിക്കുന്നിടത്ത് അതസം ത്യസ്യാം ത്യയോഹോ ത്യാ സു ത്യാസു. ഇത് പ്രയോഗിക്കാറില്ല, വേദത്തിലും മറ്റുമൊക്കെ ഉള്ളു. അടുത്ത് തദ് ശബ്ദം. തദ് സൂന്നിരിക്കുമ്പോഴും പഴയതുവരെ തദാദീനാമഹ അതോ ഗുണേ അജാദ്യദഷ്ടാപ്പ് അഗസവർണെ ദീർഘ വന്നിരുടെ വിശേഷിച്ച് വരുന്ന സൂത്രം ഏതാണ്? താ സൂന്നിരിക്കുമ്പോ തദോഹു സാസാദ് അനന്ദ്യോഹു തകാരത്തിന് എന്തുവരും? അപ്പൊ സാ സൂന്നിരിക്കുന്നിടത്ത് അല്ലെങ്കിൽ അഭ്യോ തരുക പ്രാതിവിധി എന്താണ്? തത് തത് ആവുന്നിരിക്കുമ്പോ താ എന്ന് മാറും. താ ബാക്കി പഴയതുപോലെ തന്നെ തഥാന അതോടെ അജാദ്യഷ്ട അവസ്ഥ താ ആവുന്നിരിക്കുന്നു. അമ്മാക ഗുണം വന്നു തേ. അടുത്ത് താ ജസ് എന്നിരിക്കുന്നിടത്ത് അവസ്ഥ താഹ താ അമ്മന്നിരിക്കുന്നിടത്ത് താം താ ഊന്നിരിക്കുന്നിടത്ത് തേ. വീണ്ടും അടുത്ത് വീണ്ടും താ ശസ് എന്നിരിക്കുന്നിടത്ത് പ്രഥമേ കുറച്ച് താഹ താ ടാന്നിരിക്കുന്നിടത്ത് അങ്ങിച്ച പറയത്തു അയാദേശം തയാ താ ഭ്യാം താ ഭീസ് താ എന്നിരിക്കുന്നിടത്ത് സർവനാമന പ്രസവിച്ച തസ്യ എ എന്നിടത്ത് തസ്യ താഭ്യാം താഭ്യ താ അസന്നിരിക്കുന്നിടത്ത് ആമി സർവനാമന അല്ല സർവനാമസ്യാസവിച്ച തസ്യ അസന്നിരിക്കുന്നിടത്ത് തസ്യാഹ തസ്യാഹ താഭ്യാം താഭ്യ. അവിടെ പ്രത്യേകിച്ചൊന്നും വരാനില്ല. വീണ്ടും താ അസന്നിരിക്കുന്നിടത്ത് സർവനാമസ്യാസവിച്ച തസ്യ അസന്നിരിക്കുന്നിടത്ത് താ ഓസന്നിരിക്കുന്നിടത്ത് ആങ്ങിച്ച ഭയത്തു അയാദേശം തയോ താ ആമിരിക്കുന്നിടത്ത് ആമി സർവനാമന താ ഇങ്ങിന്നിരിക്കുന്നിടത്ത് നേരാം നദ്യാം ലിബ്യ ആം താ ആം സർവനാമന സ്യാട് ഹർസുവശ്ച തസ്യാ ആം സവർണത്തിൽ തസ്യാം താ ഓസ് അങ്ങിച്ചാപഹ തയോ താ സൂതാസ്. പഴയതുപോലെ വിശേഷിച്ചൊന്നുമില്ല, അതുകൊണ്ടാണ് നമ്മൾ കടന്നുപോയത്. ഇനി അടുത്ത് ഏതത് ശബ്ദം. ഏതത് സൂന്നിരിക്കുന്നു തദാനാഹ അതോടെ അജാദ്യഷ്ടാപ്പ് അഗസ്വനെ തീർക്കുക ഏതാ സൂന്നിരിക്കുന്നിടത്ത് ഏത് വന്നു തദോ സാവനന്തി പ്രകാരം ഏത്ത ഇതിന്റെ തകാരത്തിന് സകാരം വന്നു കഴിഞ്ഞാൽ ഇവിടെ ആദേശപ്രത്യയോ ഇവിടെ നിമിത്തം ഏതാണ്? ഏ പരത്തിലിരിക്കുന്ന എന്താണ്? ആദേശമാണോ പ്രത്യയമാണോ? ആദേശം തകാരത്തിന്റെ സ്ഥാനത്ത് ആദേശമായി വന്ന് സകാരത്തിന് ഷകാരം വന്ന് ഏഷ പരത്തിലസുവിന് ലോപം വരുന്നു ഏഷ. അടുത്ത് ഏതാ അവന്നിരിക്കുന്നിടത്ത് ഏതായാണ് പ്രാതിപതി? ഔങ്ങാപ്പഹ ഏതേ ഏതാ ജസ്സന്നിരിക്കുന്നിടത്ത്, ഏതാഹ ഏതാ അമ്മന്നിരിക്കുന്നിടത്ത്, ഏതാം അടുത്ത് ഏതാ ഏതാ ഓ ഇവിടെ ഇല്ല, രൂപം ഇല്ല, വേണ്ട. ഏതാ ഔ ഏതേ ഏതാ ശസ്സന്നിരിക്കുന്നിടത്ത് ഏതാ ഏതാ സൂത്രം സൂത്രം ആങ്ങിച്ചാപ്പഹ ഏതു അയാദേശം ഏതയാ ഏതാ ഭ്യാം ഏതാ ദിഹി ഏതാ ഇങ്ങനെയിരിക്കുന്നിടത്ത് മൂന്നാമെന്ന് സൂചിച്ച ഹ്രസ്വം ഒന്ന് സ്യാവുന്നു ഏ പരത്തിലിരിക്കുമ്പോൾ പ്രതി ഏതസ്യൈ ഏതാഭ്യാം ഏതാഭ്യാ അടുത്ത് ഏതാ അസ് പഞ്ചമീന ഷഷ്ടി ഏതാസന്നിരിക്കുന്നിടത്ത് മൂന്നാമെന്ന് ഹ്രസ്വച്ച ഹ്രസ്വം ഒന്ന് ഏതസ്യ അസന്നിരിക്കുന്നിടത്ത് ഏതസ്യാഹ ഏതാഭ്യാം ഏതാഭ്യാ ഷഷ്ടിയിൽ ഏതസ്യാഹ ഏതാ ഓ സന്നിരിക്കുന്നിടത്ത് ഏതയോഹോ ഏതാ ആമന്നിരിക്കുന്നിടത്ത് സുട്ട് ഏതാസാം ഏതാ നീന്നിരിക്കുന്നിടത്ത് നേരാമനദ്യം നീവ്യ ഏത ആം എന്നിരിക്കുന്നിടത്ത് സർവനാമന ഹ്രസ്വച്ച ഹ്രസ്വം ഒന്ന് ഏതസ്യ ആമെന്നിടത്ത് ഏതസ്യാം ഏതാ ഓസ് പരത്തിൽ സുവരുന്നു ഏതാസു. അപ്പൊ ഇതെല്ലാം സർവനാമ ശബ്ദങ്ങളെല്ലാം ഒരുപോലെ തന്നെ എല്ലായിടത്തും പൊതുവായി വരുന്നതാണ് ഏത്? എല്ലായിടത്തും പൊതുവായി വരുന്നത് തദാദിനാ അതോ ഗുണേ അജാധിഷ്ഠ പകസോണേ തരുക. എല്ലാം ആകാരാന്തമാക്കി മാറ്റണം ആദ്യം, പിന്നെ സർവനാമ പ്രകരണത്തിൽ പറഞ്ഞ സൂത്രങ്ങൾ. ഇവിടെ വിശേഷമായിട്ട് ഒരു സൂത്രം വരുന്നുള്ളൂ, ഏതാണോ യഹ സൗ. അടുത്തു വരുന്ന വാക് ശബ്ദം കിബന്ധമാണ്, വാച്ച് കാണിച്ചകാരാന്തമാണ്, വാച പരിഭാഷണ എന്നുള്ള ധാതുവിൽ നിന്ന് ശ്രദ്ധിക്കുന്നതാണ് വാക് ശബ്ദം. വാക് സൂന്നിരിക്കുന്നു, സൂ ലഭിച്ചു വന്നു, ചകാരത്തിന് എന്ത് വരുന്നു? ചോക്കു വന്നു, കുത്തും വന്നു. വാക് ജസ്തു ചർത്തങ്ങൾ വരുമ്പോ വാക് വാച്ചാണ് ശബ്ദം, പ്രാതിപര്യം വാക്കാണ്, സ്ത്രീലിംഗ ശബ്ദമാണ് വാചോ വാച. അവിടെയൊന്നും ഒന്നും ചെയ്യാനല്ല, വാചം കൂട്ടിച്ചേർക്കുക, വാചോ വാച വാച വാചഭ്യാന്തിരിക്കുന്നിടത്ത് കുത്വം വന്നു, വാഗ്ഭ്യാം ജസ്തും വന്നു, വാഗ്ഭീ വാചേ വാഗ്ഭ്യാം വാഗ്ഭ്യ വാച വാഗ്ഭ്യാം വാഗ്ഭ്യ വാച വാചോഹോ വാച വാചി വാചോഹോ വാക്ഷു. അവിടെ എന്തുവരും? ഷത്വം വരും, ചർത്തവും വരും. കുത്തും വന്നു, ഷത്വം വന്നു, ചർത്തവും വന്നു. വാക്ഷ എന്ന് പറയുന്ന കകാര ഷകാരങ്ങളുടെ സംയോഗമാണ്, അല്ല പുതിയ അക്ഷരമൊന്നുമല്ല. അപ്ശബ്ദോ നിത്യം ബഹുവനാന്ത അപ്പ് ജസ്സന്നിരിക്കുമ്പോ സൂത്രം വരുന്നു. അപ്ത്രൻ തൃച്ച് ബാക്കി അപ്ത്രൻ തൃച്ച് സ്വസ്ത്ര ആ അപ്തൃൻ തൃച്ച് സ്വസ്ത്ര നത്ര നേഷ്ട്ര ക്ഷത്ര ഹോത്ര പോത്ര ശാസ്ത്രണാം. അപ്പിന്റെ പരത്തിൽ ജസ്സരിക്കുമ്പോ എന്തൊരു ഉപതയ്ക്ക് ദീർഘം വരും. അവിടെ ആദ്യത്തെ തുടങ്ങി അപ്ത്രൻ തൃച്ചെന്ന് പറയുന്നതിന്റെ അപ്പ് ഉപതയ്ക്ക് ദീർഘം വന്നാൽ ആപ് അസ് ആപഹ. ഇതിന്റെ പ്രത്യേകത എന്താണ്? നിത്യബഹുവനാന്തമാണ്. അപ്ശബ്ദം ധാരശബ്ദം ഇതെല്ലാം നിത്യബഹുവനാന്ത ശബ്ദങ്ങളാണ്. എന്തുകൊണ്ട് നിത്യബഹുവനാന്തമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെയാണ് പ്രയോഗത്തിൽ വന്നത്. പഴയകാലം പോലെ അങ്ങനെ പ്രയോഗത്തിൽ വന്നു, അത് തന്നെ അതിന് കാരണം ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനെ വെള്ളങ്ങൾ എന്ന് പറയൂ, ആ തിരുവനന്തപുരത്ത് അങ്ങനെ പറയും. മലയാളത്തിൽ പറയുന്നതിന് വേണമെങ്കിൽ പറയാം, ആ കുളത്തിലെ വെള്ളം ഈ കുളത്തിലെ വെള്ളം എല്ലാ വെള്ളങ്ങളും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പെരുവെള്ളം, മലയാളത്തിൽ പറയുന്നതിന് ദോഷമുണ്ടോ? സംസ്കൃതത്തിൽ അങ്ങനെ പറയാൻ പാടില്ല. അതിന് പക്ഷേ ഒരു വ്യാഖ്യാതാവ് എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഹൈഡ്രജനും ഓക്സിജനും വേറെ ചിലതും കൂടെ കൂട്ടിച്ചേർക്കുന്നതുകൊണ്ടാണ് വെള്ളം വന്നത്, അതുകൊണ്ട് അവയവ ബഹുത്വം കൊണ്ട് ബഹുവചനം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. എന്തായാലും ശരി, അത് വ്യാഖ്യാനത്തിൽ എഴുതിയിരിക്കുന്നതാണ്, ഞാൻ പറഞ്ഞതല്ല. അങ്ങനെയൊക്കെ പറയുന്നു. എന്തായാലും ആപഹ അപ്പാണ് പ്രാതിപതികം. നിത്യബോധനം എന്നുമായി പ്രയോഗിക്കുന്നു. ജസ് പരത്തിലിരിക്കുമ്പോൾ ഉപതയ്ക്ക് ദീർഘം വന്നു, അകാരത്തിന് ദീർഘം വന്നു. ആപ്പ് ജസ് ആപ്പ അപ്പ് ശസ് എന്നിരിക്കുമ്പോൾ ഉദാ ദീർഘം വരുമോ? എന്തുകൊണ്ട്? എന്തുകൊണ്ട് വരുന്നില്ല? സർവനാമസ്ഥാനം പരമില്ല. അപഹ അപ്പ് അസപഹ അപ്പ് ബിസ് എന്നിരിക്കുമ്പോൾ ഇവിടെ അടുത്ത സൂത്രം വരുന്നു. അപോഭി അപഹ തകാരോ ഭാതു പ്രത്യയം. അപ്പിന്റെ പകാരത്തിന് തകാരം വരും, ഭകാരമാദിയായിട്ടുള്ള പ്രത്യയം വരവിരിക്കുന്നു. ഭകാരമാദിയായ പ്രത്യയം എന്ന് പറയുമ്പോൾ ഏതൊക്കെ? ബിസ്, ബിസ്. ഭകാരമാദിയായിട്ടുള്ള പ്രത്യയം. അപ്പോൾ ഈ ശബ്ദം പ്രാതിപതികം പകാരാന്തമാണെങ്കിലും അത് തകാരാന്തമായി മാറും. അപ്പ് ബിസ് എന്നുള്ളത് എന്തായി മാറും? അത് ബിസ്. ജസ്സും വരുമ്പോ അത് ബിസ്. അദ്ബിഹി ആണ് അബ്ബിഹി എന്ന് പറയാറില്ല, പറയുന്നത് എങ്ങനെ? അദ്ബിഹി. അബ്ബിഹി എന്ന് പറഞ്ഞാൽ ശരിയല്ല, അദ്ബിഹി എന്നാ പറയുന്നു. അദ്ബിഹ അദ്ബിഹ അവിടേക്ക് എന്തൊരു പകാരത്തിന് തകാരം വന്ന്, ജസ്തും വന്ന്, ദകാരം വന്ന്, അദ്ബിഹി അദ്ബിഹ. അപ്പ് അപ്പ് ആം ഇരിക്കുന്നിടത്ത് എന്തുവരുന്നു? അപ്പ് ആം എന്നിരിക്കുന്നിടത്ത് അപ്പോ ഭീ വരണമെങ്കിൽ എന്ത് വേണം? തരത്തിൽ ഭകാരം വേണം. ഇവിടെ എന്തുവരും? അപ്പ് ആം ഇരിക്കുന്നിടത്ത് ഒന്നും വരത്തില്ല. ഒന്നും വരില്ല എന്ന് പറയാൻ ഇത്ര ആലോചിക്കുന്നു. അപ്പാം അപ്പുകാം അപ്പാം ഒന്നും വരാത്ത സ്ഥലം നമ്മൾ ആദ്യം പഠിക്കണം. അപ്പാം വേറെയുണ്ട് എന്നാലും. അപ്പ് സു എന്തുവരുന്നു? അപ്സു അപ്സു ചർത്തും വന്നൂടെ? ഖരുപരമിരിക്കുന്നു. വരുന്നതിനെന്താ കുഴപ്പം? അപ്സു ദിക് ശബ്ദം നമ്മൾ മുമ്പ് പഠിച്ചാണ്. എവിടെയാണ്? എവിടെ പഠിച്ചത്? അവിടെ നിപാതനം ചെയ്തതാണ്. ഉഷ്ണിക് അഞ്ചു വിജി കുറിഞ്ചാം ച. അതുകൊണ്ട് എന്തോരും കിൻപ്രത്യേശിയ കോരിത ദിശാണ്, ദിശാണ്. ശകാരം ദിശാണ്. അവിടെ നിപാതനം ചെയ്തുകൊണ്ട് എന്തോരും കുത്തും വരും. കുത്തും വന്നു കഴിഞ്ഞാൽ എന്തോരും മൂന്നാമത്തെ ഗകാരം. ശരിക്കും വരയണമെങ്കിൽ ശകാരാന്തം ആയതുകൊണ്ട് എന്ത് വരണം? ബ്രശ ബ്രശ സൃജം ജയജരാജ്രാജാം ഷ വരണം. ഷ വന്നു കഴിഞ്ഞാൽ എന്ത് വരണം? ജസ്തും വന്നിട്ട് ഡാ വരണം. ഡാ വന്നു കഴിഞ്ഞാൽ എന്ത് വരണം? കുത്തും വന്നിട്ട് ഗാ വരണം. ഗാ വന്ന എന്ത് വരണം? ചെറുത്തും വന്നിട്ട് അതാണ് ഇത്രയും വരണം. അപ്പൊ ദിക് ദിക് ദിക് പിന്നെ ദിശവും ദിശ ദിശം ദിശം ദിശവും ദിശ. ഇവിടെ ടാബ് വരുന്നില്ല, എന്തുകൊണ്ട്? അദന്തമല്ല. അദന്തമാണെങ്കിൽ എന്ത് വരത്തുള്ളു? ടാബ്. എന്നാൽ ഇതിന് ടാബ് വരുന്നത് നമ്മൾ പഠിക്കും. എന്താണ് ആപം ചെയ്യുക ഫലന്താനാം യഥാ വാച ദിശ ദിശ. ദിശ ശബ്ദത്തിന് ആപ്പ് വരും. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിശ എന്ന് പറയുന്ന അമ്പ്യം അത് ആബന്ധമായി മാറും. അപ്പോൾ ദിശ എന്നും വരും. ഫലന്തത്തിൽ പഠിക്കും. പഷ്ടിഭാഗുരിരല്ലോപം അവാപ്യോരുപസർഗയോ ആപം ചെയ്യുക ഫലന്താനാം യഥാ വാച ദിശ ദിശ. അത് വേറെ. ഇവിടെ എന്താണ് ദിശവും ദിശ ദിശം ദിശവും ദിശ ദിശ ദിഗ്ഭ്യാം. അവിടെ കുത്തും വന്ന് ജസ്തും വരുമ്പോൾ ദിഗ്ഭ്യാം ദിഗ്ഭി ദിശേ ദിഗ്ഭ്യാം ദിഗ്ഭ്യ ദിശ ദിഗ്ഭ്യാം ദിഗ്ഭ്യ ദിശ ദിശോഹോ ദിശാം ദിശി ദിശോഹോ ദിശോ. അടുത്ത് വരുന്ന ദൃശ്യാണ് ദൃശ്. ഇത് കിബന്ധമാണ്. അത് അഭ്യം. ദിക്കൊണ്ട് ദിക്കൊണ്ട് അതൊക്കെ അഭ്യങ്ങളാണ്. അത് സമാപ്തം മതി എന്ന് പറയുന്നു അനുഭവിക്കുന്നു അഭ്യം. അപ്പൊ എന്ത് വരുന്നു ദൃശ്യ ദൃശ്യ പ്രേക്ഷണ എന്ന് പറയുന്ന ധാതുവിൽ നിന്ന് സമ്പദാഭ്യ കിപ്പ് വന്നിട്ട് ദൃശ്യ വരും. പക്ഷെ ഇവിടെ തഥാദിഷു ദൃശ്യോ അനാലോചന കഞ്ച എന്നൊരു സൂത്രം പഠിച്ചിട്ടുണ്ടോ? എന്താ വിധിക്കുന്നത്? കഞ്ഞ ഖിന്നും വരും. പിന്നെ വേറെ സൂത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്, കിൻ പ്രത്യേശ്യ ഹു. അതിന്റെ വൃത്തിയിൽ എന്താ പറഞ്ഞത്? കിൻ പ്രത്യേശ്യ കിൻ പ്രത്യയോ യസ്മാ. അങ്ങനെ വിധിക്കാം, അങ്ങനെ പറയാൻ കാരണം കിന് വിധിച്ചിട്ടുള്ള ഒരു ധാതുവിൽ നിന്ന് മറ്റേതെങ്കിലും പ്രത്യയം വിധിച്ചാലും കിൻ പ്രത്യേശ്യ കു പ്രകാരം കൂവരും. ഇവിടെ ദൃശ്യധാതുവിൽ നിന്ന് മുമ്പൊരു സ്ഥലത്ത് കിൻ വിധിച്ചിട്ടുണ്ട്, ഇവിടെ കിപ്പാണ്. മുമ്പ് യഥാദൃശു ദൃശ്യോ അനാലോചന കഞ്ച എന്ന് പറയുന്ന ആ സൂത്രത്തിൽ കിൻ വിധിച്ചു, ഇവിടെ എന്താ കിപ്പ്. പക്ഷെ എന്നാലും ഇവിടെയും കിൻ പ്രത്യേശിക്കു വരാം. കാരണം കിൻ പ്രത്യേശിക്കു എന്ന് പറയുന്ന സൂത്രത്തിന് അങ്ങനെ വ്യാഖ്യാനിച്ചു, കിൻ പ്രത്യയം ഏതിൽ നിന്നാണോ വിധിച്ച അതിന് കിപ്പ് വരാം. ഇപ്പോ കിൻ പ്രത്യയം ഇല്ലെങ്കിലും കുത്തും വരാം. മനസ്സിലായോ? കിൻപ്രത്യം എവിടെ നിന്നാണോ വിധിച്ചിരിക്കുന്നത് ആ ശബ്ദത്തിൽ ഇപ്പോൾ കിൻപ്രത്യം ഇല്ലെങ്കിലും കുത്തും വരാം. അതാണ് കിൻപ്രത്യയോ യസ്മാ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, തഥാദിഷു ഇതി ദൃശേഹേ കിൻ വിധാനാ അന്യത്രാപി കുത്തു. തഥാദിഷു എന്ന് പറയുന്ന സൂത്രപ്രകാരം ദൃശ്യധാതുവിൽ നിന്ന് കിൻ വിധിച്ചിരിക്കുന്നോണ്ട് അന്യത്രാപി, അന്യത്ര എന്ന് പറഞ്ഞാൽ കിപ്പ് വിധിച്ചിടത്തും. ഇവിടെ ഇപ്പൊ എന്താ വിധിച്ചിരിക്കുന്നത്? കിപ്പ്. കിന്നില്ലെങ്കിൽ ഇവിടെ എന്ത് വരാം? കിൻ പ്രത്യേകിച്ച് കു പ്രവർത്തിക്കാം. അപ്പൊ ദൃശ്യല് എന്ത് വരും ആദ്യം? സൂത്രം സൂത്രം ബ്രഷ്ട ബാക്കി ബ്രഷ്ട ബ്രഷ്ട ആദ്യം വരും, പിന്നെ എന്ത് വരും? ജസ്തും വരും. അപ്പോൾ ഡാ വരും, പിന്നെ കുത്തും വരും, ഗാ വരും, പിന്നെ ചെറുത്തും വരും, കാ വരും. ദൃക് ദൃക് രണ്ട് രൂപം വന്നു. ദൃശ ദൃശ ദൃശം ദൃശ ദൃശ ദൃശ ദൃഭ്യാം. അവിടെ കുത്തും വന്നു, ജസ്തും വന്നു, ദൃഭ്യാം ദൃഭി ദൃശേ ദൃഭ്യാം ദൃഭ്യ ദൃശ ദൃഭ്യാം ദൃഭ്യ ദൃശ ദൃശോ ദൃശാം ദൃശ ദൃശോ ദൃക്ഷു ചെറുത്തും വന്നു ഷത്തും വന്നു. തിഷ ദീപ്തവും എന്ന് പറയുന്ന ഒരു ധാതു ഉണ്ട്, അതിൽ നിന്നും കിപ്പ് വന്നു കഴിഞ്ഞാൽ എന്തോരും തിഷ് എന്നിരിക്കും. തിഷ് തിഷ് എന്ന് വരും. കിബന്ധമാണ്. അവിടെ എന്തോരും ഷകാരായുണ്ട്. ജസ്തും വന്നു കഴിഞ്ഞാൽ എന്തോരും തിട്ട്. ചർത്തും വന്നു കഴിഞ്ഞാൽ എന്തോരും തിഡ് തിഡ്. ശോഭിക്കുന്ന വൻ എന്നർത്ഥം. തിഡ് തിഷൗ തിഷ തിഷം തിഷൗ തിഷ തിഷ തിഡ് ധ്യാം. അവിടെ ജസ്തും വരുന്നു തിഡ്ഭി തിഷേ തിഡ്ഭ്യാം തിഡ്ഭ്യ തിഷ തിഡ്ഭ്യാം തിഡ്ഭ്യ തിഷ തിഷോഹോ തിഷാം തിഷി തിഷോഹോ. തിഡ് സൂന്നിരിക്കുന്നിടത്ത് എന്ത് വരുന്നു? ഡ സിദ്ധട്ട് വരുന്നു, ചെറുത്തും വരുന്നു വികല്പമായിട്ട്. അപ്പൊ എന്ത് വരുന്നു? തിഡ് പിന്നെ ചേർത്ത് മൂന്ന് തിട്ട് തിസു വരാത്ത വശം തിഡ്സ് ഹേ തിഷു തിഷ. സ്ത്രീലിംഗം സ്ത്രീലിംഗം തന്നെയല്ല, ശോഭിക്കുന്നവൾ എന്ന് പറഞ്ഞു. ഞാൻ ശോഭിക്കുന്നവൻ എന്നാ പറഞ്ഞല്ലേ, ശോഭിക്കുന്നവൾ എന്ന് വരും. അടുത്തെന്ത് വരുന്നു? സജുഷ് ശബ്ദമാണ് നമ്മൾ കേട്ടിട്ടുണ്ട്. എവിടെയാണ് സജുഷോ ഒരു സജുഷ് ജുഷപ്രീതി സേവനയോ എന്ന് പറയുന്ന ധാതുവിന്റെ ഉപയോഗത്തിൽ സഹായിരിക്കുമ്പോഴാണ് സജുഷ് വരുന്നത്. അവിടെ സഹയ്ക്ക് സാ വരുന്നു, നിപാതനം ചെയ്തുകൊണ്ട് വരാം, അല്ല വിധിക്കാനും സൂത്രമുണ്ട്. എന്തായാലും സജുഷ് എന്നാവും ആ സൂത്രത്തിൽ കാണിച്ചിരിക്കുകയാണ്. ഇത് ഷകാരാന്തമാണ് സജുഷ്. അപ്പോ ഈ സജുഷ് ശബ്ദത്തിന്റെ പരത്തിൽ സു വരുമ്പോ ഇവിടെ സജുഷോ ഒരു പ്രകാരം ഒരുത്തും വരും. ഇവിടെ അവിടെ സജുഷ് എന്ന് പ്രത്യേകം എന്തിനാ പറഞ്ഞത്? സാന്ന് പറഞ്ഞോണ്ട് തന്നെ വരത്തില്ലേ? എന്തുകൊണ്ട്? ഇത് സകാരാന്തമല്ല, ഇത് ഷകാരാന്തമാണ്. ഇപ്പൊ ഷകാരാന്തത്തിന് ഋത്വം ഇരിക്കാൻ വേണ്ടിയിട്ടാണോ അവിടെ ഈ ശബ്ദത്തിനെ പ്രത്യേകിച്ചെടുത്ത് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. വേറെ ഒരു സ്ഥലത്തും ഷകാരാന്തത്തിന് വരത്തില്ല. എന്നാ വരാ ഷകാരാന്തത്തിന്? എങ്ങനെ അങ്ങനെ വരും? കിബഡിഷ് ശബ്ദത്തിന് വന്നില്ലേ, അതെങ്ങനെ വന്നു? എങ്ങനെ വന്നു കിബഡിഷ് ശബ്ദത്തിന്? ഷകാരത്തിന്, അതായത് ഷകാരത്തിന് ഋത്വം വരാത്തത് കൊണ്ടാണ് ഇവിടെ പ്രത്യേകിച്ച് സജുഷ് ശബ്ദത്തെ നിർദ്ദേശിച്ചത്. അങ്ങനെയാണെങ്കിൽ വിപരീഷ് ശബ്ദത്തിന് എങ്ങനെ വന്നു? എന്താ ഇപ്പൊ ഷകാരമല്ലേ? നിമിത്തം പൂർവോത്രാസി. എന്തുകൊണ്ട് സകാരത്തിന് ഷകാരം വന്നത്? സജുഷോരു എന്ന് പറയുന്ന സൂത്രത്തിന്റെ ദൃഷ്ടിയിൽ അസിദ്ധമായതുകൊണ്ട് അവിടെ വരാം. അതുകൊണ്ട് ഷകാരാന്തമായിരിക്കുന്ന പ്രാതിപദികങ്ങൾക്കും ആ ഷകാരം അസിദ്ധമാണെങ്കിൽ സജുഷോരു പ്രകാരം സകാരാന്തമായി വരാം. ഇവിടെ സജുഷ് ശബ്ദത്തിന് എന്തായാലും ഷകാരമെന്ന് പ്രത്യേകം ഇവിടെ സൂത്രം നിർദ്ദേശിച്ചുകൊണ്ട് വൃത്തം വന്നു കഴിഞ്ഞാൽ എന്തോ ഒരു സജുഷ് സൂന്നിരിക്കുമ്പോ സൂത്രം വരുന്നു. ഏതാണ് പിന്നെ പർവോർവധായ ദീർഘൈക രേഖത്തിന്റെ ഉപതയ്ക്ക് ദീർഘം വരുമ്പുണ്ടായി സജൂര് സുലോപിച്ച് രേഖത്തിന് സജൂഹു സജൂഹു. പിന്നെ സുഹൃത്തെന്നർത്ഥം സ്ത്രീയാണ് സജൂഹു. ഇത് സ്ത്രീലിംഗ ശബ്ദമാണ് സജൂഹു. സജുഷ് ഔ സജുഷൗ സജുഷ സജുഷം സജുഷൗ സജുഷ സജുഷ സജുഷ് ധ്യാം തൊടുത്ത് സജൂർഭ്യാം. അവിടെ വിസർഗം വരുന്നില്ല, എന്തുകൊണ്ട്? ആ എന്തുകൊണ്ട് കരു പരത്തിലല്ല, അവസാനവുമില്ല. സജൂർഭ്യാം സജൂർഭ്യറൂർവതായോ ദീർഘയുക പ്രവർത്തിച്ചു സദൃശ്വരു പ്രകാരം ഒരുത്തും വന്നു. സജുഷേ സജൂർഭ്യാം സജുർഭ്യ സജുഷ സജൂർഭ്യാം സജുർഭ്യ സജുഷ സജുഷോ സജുഷാം സജുഷി സജുഷോ. സജൂര് സൂന്നിരിക്കുന്നിടത്ത് എന്തുവരും? പദസഞ്ജ ഉള്ളതുകൊണ്ട് വിസർഗം വരും. രേഖത്തിന് വിസർഗം വരുന്നു. അവിടെ ഒരു സൂത്രം പഠിച്ചിട്ടുണ്ട്, ഏതാണ്? ഇവിടത്തേക്ക് വേണ്ടി മാത്രം വാശരിയല്ല വിസർഗം. രോ സുപി രോഹോ സുപി രോ രേവ വിസർഗ പ്രകാരം നിയമം ചെയ്തിരിക്കുന്നോണ്ട് എന്ത് വരും? വിസർഗം വരും. മനസ്സിലായോ? ഇവിടെ വരുന്നത് നിയമസൂത്രം കൊണ്ടാണ്. ഏതാണ് സൂത്രം? രോ സുപി രോ രേവ വിസർഗ. ഇവിടെ ഋത്വം വന്നു. ഏത് സൂത്രപ്രകാരം? ഋത്വം വന്നത്. ഋത്വം ഋത്വം സജഷു. അത് ഉടനെ നിയമസൂത്രം വരും. എന്താണ്? രോഹോ സുപി. നിയമസൂത്രപ്രകാരമാണ് ഇവിടെ വിസർഗം വരുന്നത്. വിസർഗം വന്നിട്ട് എന്തായിരുന്നു? വാശരി പ്രകാരം വിസർഗത്തിന് വിസർഗം വികല്പമായി വന്നു കഴിഞ്ഞാൽ എന്ത് വരും? ഷത്വം വരും. അപ്പോ സജോഷു അല്ലെങ്കിൽ സജൂഹു ഷു, അവിടെ ഷത്വം വരുന്നു. അടുത്തു വരുന്നത് ആശിഷ് ശബ്ദം. ആശിഷ് ഷകാരാന്തമാണ്. പരത്തിൽ സു വരുമ്പോ ഇവിടെ എന്തൊരു സജുഷോ. ഒരു ഇവിടെ ഷകാരാന്തമാണെങ്കിലും രത്വം വരുന്നത് എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? പൂർവത്രാസ്ത്രം. കാരണം ഇവിടെ ശാസി വസി ഗസീനാംച എന്ന് പറയുന്ന ഒരു സൂത്രം നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്. അത് പ്രകാരമാണ് ഷത്വം വരുന്നത്. ആ ഷത്വം എന്ന് പറയുന്നത് അസിദ്ധമായതുകൊണ്ട് സസജുഷ ഒരു പ്രകാരം ആശിഷിലെ ഷകാരത്തിന് സകാരമായി കണക്കാക്കിയിട്ട് ഋത്വം വരുമ്പോ എന്തുവരുന്നു? ആശിര് എന്നായി. ആശിര് നിരിക്കുമ്പോ എന്ത് വരുന്നു? ആശീര് പരത്തില് സുലോഭിക്കുമ്പോ ആശീഹി ആശീഹി ആശിഷ് ആണ് പ്രാതിപദ്യം. ആശിഷവും ആശിഷ ആശിഷം ആശിഷീർഭ്യം ഋത്വം വന്നു ഋപൂർബായകാപ്രകാരം ബദാദീർഘം വന്നു ആശീർഭ്യം ആശീർഭി ആശിഷേ ആശീർഭ്യം ആശിഷ ആശീർഭ്യം ആശിഷ ആശിഷോ ആശിഷ ആശിഷേ ആശിഷോ ആശീ സു. നേരത്തെ വന്നതുപോലെ തന്നെ ഋത്വം വന്നു രോ സു. ഇപ്രകാരം എന്തുവരും? എന്തുവരുന്നു? വിസർഗം വന്നു. വിസർഗം വന്നു കഴിഞ്ഞാൽ രണ്ട് രൂപം വരുന്നു, ഷത്വമുള്ളതും വിസർഗമുള്ളതും. ആശീഷു ആശീഷു ആശീഷു ഹേ ആശീഷു. ആശീർവാദം ആശീർവാദം എന്നുള്ള അർത്ഥത്തിലായി ഉപയോഗിക്കുന്നു. ആശീർവദിക്കുക എന്നുള്ള അർത്ഥത്തിൽ തന്നെ, ആഗ്രഹം എന്നുള്ള അർത്ഥത്തില. ആങ്ങപൂർവത്തിൽ വരുന്ന ശസ്തുധാതു ആശീർവാദം എന്നർത്ഥം. ആശീർവാദം അല്ല, ഇതിന്റെ തന്നെ അർത്ഥം. ഇവിടെ എഴുതിയിരിക്കുന്നില്ലേ ആശീർവാദം എന്നത്? ഇതിന്റെ അർത്ഥം ഇഷ്ടാർത്ഥ ആശംസനം എന്ന് വെച്ചാൽ ആശീർവദിക്കുക, ഇഷ്ടമായ അർത്ഥത്തെ ആശംസിക്കുക എന്നല്ല എഴുതിയിരിക്കുന്നു. എന്ന് വെച്ചാൽ ആശീർവദിക്കുക. അടുത്തു വരുന്ന അധശബ്ദമാണ്. അധശബ്ദം നേരത്തെ പഠിച്ച ഓർമ്മയുള്ളവർക്ക് വളരെ എളുപ്പമാണ്. അധസ് എന്നിരിക്കുമ്പോൾ എന്തുവരുന്നു? അധശബ്ദത്തിന് എന്തുവരും? സകാരത്തിന് ഔ വരുന്നു. സൂം ലോപിക്കുമ്പോ എന്തായി? എന്തായി? അധസിന്റെ അന്ത്യത്തിലാണ് ഔ വരുന്നത്, സൂം ലോപിക്കുന്നു. അപ്പൊ എന്തായി രൂപം? എങ്ങനെയായി? അതാവുന്ന് വരും. അത സീനാണെന്ത് വരുന്നത്? ഔ വരുന്നു. അതൗ അത ഔ അത ആവുന്നിരിക്കുന്നിടത്ത് എന്തോരും. അപ്പൊ എന്തായി അസ ആവുന്നിരിക്കുന്നിടത്ത് എന്തോരും വൃത്തി വരുമ്പോ എന്തായി അസൗ. സൂത്രം ഏതാണ്? അതസ ഔ സുലോപശ്ച. സ്ത്രീലിംഗമായോണ്ട് എന്തുവരും സർവത്ര? ചതാനാഹ അതോ ഗുണെ അതാദിഷ്ഠ അതസോനെ ദീർഘ എന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും എന്തുവരും? അദാ അദാന്ന് വരും. പരത്തിൽ എന്തിരിക്കുന്നു? എന്തുവരും സൂത്രം? അപഹ അദാ ഈന്നിരിക്കുന്നിടത്ത് എന്തുവരും? ഗുണം വരുമ്പോഴാണ് നമ്മുടെ പഴയ സൂത്രം വരുന്ന. ഏതാണ്? എല്ലായിടത്തും വരും. അപ്പൊ ദകാരത്തിന് മകാരം വരും, പരത്തിലിരിക്കുന്ന ദീർഘത്തിന് ഊ വരുമ്പോ എന്തായി അമൂ. അതിനൂടെ എഴുതിയിരിക്കുന്ന ഉത്വമത്വേ. മനസ്സിലായോ? അതാന്ന് ആദ്യം വരും. പരത്തില് താപം തോമ്പോ ഏത് സൂത്രമാണോ വരേണ്ടത് അത് വരും. വന്നു കഴിഞ്ഞാൽ ഉത്വമത്വം വരുമ്പോ എന്ത് വരുന്നു? അമോ എന്ന് വരുന്നു. അടുത്ത വീണ്ടും അദാ ജസന്നിരിക്കുന്നിടത്ത് എന്തുവരും? അദാ ജസന്നിരിക്കുന്നിടത്ത് എന്തുവരും? അഗസ്തവനെ തീർക്കുന്ന അദാസ് എന്നിരിക്കുമ്പോ എന്തുവരും? അശോകോ അമ്മ വന്നിട്ട് അമൂ സകാരത്തിന് വരുമ്പം, അതായത് ആദ്യം അദാസ് എന്നായി ധകാരത്തിന് മകാരം വന്ന് പരത്തിലിരിക്കുന്ന ആകാരത്തിന് ഉപകാരം വരുമ്പോ അമൂ സ് ഋത്വ വിസർഗം വരുമ്പോ അമൂഹു എന്ന് വരും. വീണ്ടും അദാ അമ്മന്നിരിക്കുമ്പോ എന്തുവരും? വിഭക്തികാര്യം പ്രാക് പശ്ചാത് ഉത്തുമത്വേ. അപ്പൊ എന്തുവരും? അദാ അമ്മന്നിരിക്കുമ്പോൾ എന്തുവരും? അമിപൂർവ്വം വരുമോ? എന്താണ് എന്റെ വൃത്തി? ആ അപ്പൊ പിന്നെ ഇവിടെ എന്തുവരും? അതാ അമ്മന്നിരിക്കുന്നിടത്ത് എന്തുവരും? എന്താണ്? എന്താണ് അതാ അമ്മന്നിരിക്കുമ്പോ അത് വരൂ? അഗതസവർണെ ദീർഘ വരും. പ്രഥമേ പൂർവസവർണ ദീർഘ വരുന്നില്ലേ? ആ ദീർഘത്തിൽ നിന്ന് പരവിരിക്കുന്നുണ്ട്, അത് വരത്തില്ല. അപ്പൊ അദാം നിരിക്കുമ്പോ എന്തുവരും? അദാം നിരിക്കുമ്പോ എന്തുവരും? അസ്വസ്വർദ്ദാവതയും വരും. ദകാരത്തിന് മകാരവും പരത്തിലുകാരം വന്നു വന്നുവരുന്നു. അമോം എന്നെ എഴുതിയിരിക്കുന്നു. അമോം വീണ്ടും അതാ അവന്നിരിക്കുമ്പോ എന്തുവരുന്നു? അവങ് ആപഹ വന്നു, ഗുണം വന്നു. അതേ എന്നാകുമ്പോ എന്തുവരുന്നു? അസ്വസ്വർദ്ദാവതും അമോ. അടുത്ത് അദസ്സിരിക്കുന്നു. അദാസെന്നായി എന്തുവരുന്നു? പ്രതിമയ പൂർവ്വസുവർണ ദീർഘം വന്നു. അദാസ് എന്നിരിക്കുമ്പോ എന്തുവരുന്നു? അസ്വസേദാതു മഹാ. അമൂസരത്ത് വിശ്രമം വരുമ്പം അമോഹു. അടുത്ത് അദാ ടാന്നിരിക്കുമ്പോ എന്തുവരുന്നു? അങ്ങിച്ചാപഹ ഏത്തും വന്ന് അയ്യാദേശം വന്നു. അദയ എന്നിരിക്കുന്നിടത്ത് എന്തുവരും? അസ്വസേദാതു അമുയാ. പുല്ലിംഗത്തിൽ ഇവിടെ വന്ന് മാറിപ്പോയി. ഇവിടെ എന്ത് വന്നപ്പോ എന്ത് വന്നു പുല്ലിംഗത്തില്? എന്തുകൊണ്ട് അവിടെ വിസഞ്ഞു വന്നു? ഇവിടെ ടാബന്ധമായി. അപ്പൊ അമുയാ. അടുത്ത് അദാഭ്യാം ഇരിക്കുന്നിടത്ത്, അദാഭ്യാം ഇരിക്കുന്നിടത്ത് അസോസേർ അമുഭ്യാം. അദാഭിസന്നിരിക്കുന്നിടത്ത് അസോസേർ അമോഭി. അതാ ഇങ്ങനെയിരിക്കുന്നിടത്ത് സർവനാമന സ്യാഡ് ഹർസ്വശപ്രകാരം എന്തുവരും? സ്യാ വരും. അപ്പോ പൂർവത്തിന് എന്തും വരും? ഹർസ്വം വരും. അപ്പൊ അദസ്യ ഏന്നിരിക്കുന്നിടത്ത് എന്തുവരും? അദസ്യ ഏന്നിരിക്കുന്നിടത്ത് അദസ്യന്നിരിക്കുന്നിടത്ത് എന്തുവരും? അസോസ്യർദാതുമാ വരുമ്പോ അമുസ്യന്നിരിക്കുന്നിടത്ത് എന്തുവരും? ആദേശപ്പെട്ടിയോ ഷത്വം വരുമ്പോ എന്തുവരും? അമുഷ്യ. മനസ്സിലായോ? അതാ ഏന്നായിരുന്നു അതാകാരത്തിന് ആകാരത്തിന് ഹ്രസ്വം വന്നു, പരത്തിൽ സായും വന്നു. അപ്പൊ എന്തായി? അദസ്യയെ വൃദ്ധി വന്നപ്പോ അദസ്യ ദകാരത്തിന് മകാരവും അകാരത്തിന് ഉകാരം വന്നപ്പോ അമുസ്യ സകാരത്തിന് ഷത്വം വരുമ്പോ അമുഷ്യ എന്ന് പറയുന്നു. അദാഭ്യാം എന്നിരിക്കുന്നിടത്ത് അസോസ്യർദാദുദോ അമോഭ്യാം, വീണ്ടും അദാഭ്യസം എന്നിരിക്കുന്നിടത്ത് എല്ലായിടത്തും അദാ എന്നാവും. അത് ഓർത്തോണം. അടുത്ത് അദാ സ്യാഹ, സ്യാ വരുന്നത് എങ്ങനെയാണ്? അപ്പൊ അദാ എന്നുള്ളത് ഹ്രസ്വമായി പരത്തിൽ സ്യാ വന്നു. അദ സ്യ അസ എന്നിരിക്കുന്നിടത്ത് ശ്രവണ ദീർഘമെന്നു. അദ സ്യാ എന്നിരിക്കുന്നിടത്ത് അസോസ്യർ ധാതുമാകുന്നു. അമുസ്യാഹ എന്നിടത്ത് ആദേശപ്പെടുത്തിയൊന്ന് അമുഷ്യാഹ. അമോഭ്യാം അമോഭ്യ, വീണ്ടും അതുപോലെ തന്നെ അദാ അസന്നിരിക്കുന്നു. സർവനാമന സ്യാഡ് സവണ ദീർഘം വന്നപ്പോ അദസ്യാഹ, അസു അസേർ ദാവുതവുമാവുന്നപ്പോ അമുസ്യാഹ, ഷത്വം വന്നപ്പോ അമുഷ്യാഹ. അടുത്ത അദാ ഓസ്, അവിടെ എന്ത് വരുന്നു? ആങ്ങിച്ചാപ്പഹ എത്തും വന്നു, അയാദേശം വന്നു. അദയോസ് എന്നിരിക്കുന്നിടത്ത് അസു അസേർ ദാതുതോ മാവുന്നപ്പോ അമയോഹോ. അടുത്ത് അദാ ആമെന്നിരിക്കുമ്പോ എന്ത് വരുന്നു? ആമി സർവനാമന സുട്ടു വരുമ്പോ എന്തായി? അദാ സാമെന്നിരിക്കുമ്പോ എന്തോരും അസോസ്യർ ധാതുതോമാ വരുമ്പം ദകാരത്തിന് മകാരം പരത്തിൽ ദീർഘം ഇരിക്കുന്നുണ്ട്. ഉകാര അമൂ സാന്നിരിക്കുന്നിടത്ത് ഷത്തു വന്ന് അമൂഷാം. അടുത്ത് അദാ നീ എന്നിരിക്കുന്നിടത്ത് എന്ത് വരുന്നു? ഏരാം നദ്യ നീഭ്യ വന്നു. അദാ ആം തോന്നു. പിന്നെ എന്ത് വരുന്നു? സർവനാമന ഹ്രസ്വസ്യ പ്രകാരം അദായിലെ ആകാരത്തിന് ഹ്രസ്വം വന്നു, പരത്തിൽ സ്യാ വന്നു. അദസ്യ ആമെന്നിരിക്കുന്നിടത്ത് എന്ത് വരുന്നു? അദസ്യാം എന്നിരിക്കുന്നിടത്ത് അദസ്യാം എന്നിടത്ത് എന്ത് വരുന്നു? അസോസേ ദാതുമാ പ്രകാരം ദകാരത്തിന് മകാരം വന്നു, പരത്തിൽ ഉകാരം വന്നു. അമുസ്യാം എന്നിടത്ത് ആദിശപ്പെടുത്തിയോ, അതായത് നേരാം നദ്യ പ്രകാരം നീക്കാതെ ആം വന്നു, അവിടെ സവർണ ദീർഘം വന്നു, പൂർവ്വത്തിൽ സ്യാ വന്നു, അതിന്റെ പൂർവ്വത്തില് ഹ്രസ്വം വന്നു. മകാരത്തിന് ദകാരത്തിന് മകാരം, ഹ്രസ്വത്തിന് ഉകാരം, പരത്തിലിരിക്കുന്ന സകാരത്തിന് ഷകാരം വന്നപ്പോ അമുഷ്യാം. അമയോഹോ ആങ്ങിച്ചാപഹ അദാസു എന്നിരിക്കുന്നിടത്ത് അസുദാതുദോ അമോസു സകാരത്തിന് ഷത്വം അമോഷു. ഇതി ഹരന്തസ്ത്രീലിംഗം.